ഒന്ന് അത്യാഗ്രഹം പാടില്ല. ഇത് അല്ല ആഗ്രഹം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുക എന്നൊക്കെ പറയുന്ന അബദ്ധമാണ്. ആഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അല്ല ആഗ്രഹമില്ലാതെ ആരും പ്രവർത്തിക്കത്തില്ല. എന്താണ് കരിയിലെ പറന്നു കിടക്കുമ്പോലെ ഇങ്ങനെ പറന്നു കിടക്കുന്നവരാണ്. മനുഷ്യനെന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ ആഗ്രഹം വേണം, അതവന്റെ ജൈവഘടനയിലുള്ളതാണ്. ആഗ്രഹം കൊണ്ടാണ് മനുഷ്യൻ പരിണമിച്ച് ഇത്രയായത്. ഇതിന്റെ ഉത്തരം പറയും. ആഗ്രഹത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? ആഗ്രഹമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ആഗ്രഹമാണ് നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് തള്ളിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. പിന്നെ ആഗ്രഹമില്ലാന്ന് ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയാം? എന്തായാലും നിങ്ങളെ കൊണ്ട് പറയിക്കുന്ന ഒന്നായി, ഇല്ലെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യും? എന്റെ തോളി കൊണ്ടുപോയിക്കും. എന്നിട്ട് നിങ്ങൾ പുറത്തിറങ്ങി പ്രസംഗിച്ചിട്ട് പറയും അവിടെ ഒരാൾ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ ഇങ്ങനെ പറയാ ഇടയായത്, ഞങ്ങളുടെ കുറ്റമല്ല എന്നും പറയും. അവസാനം മനുഷ്യന്റെ, ഞാനിപ്പോ ഈ വെള്ളം കുടിക്കുന്നു, ആഗ്രഹമില്ലാതെ എനിക്ക് കുടിക്കാൻ പറ്റൂ? ഇല്ല, തൊണ്ട നനിക്കണമെന്നൊരാഗ്രഹം തോന്നി, അപ്പൊ ഇത് വെള്ളം ചാലം കുടിക്കുകയാണ്. തൊണ്ട വരളുന്നോണ്ടാണ്, തൊണ്ട വരളുന്നതുകൊണ്ട് ചാലം വെള്ളം എടുത്ത് കുടിക്കുകയാണ്. സംസാരിക്കുമ്പോൾ തൊണ്ട വരളം, അതാണ് വെള്ളം കുടിക്കുന്നത്. അല്ലാതെ അപ്പൊ അത് ആഗ്രഹമില്ലാതെ കുടിക്കാൻ പറ്റും. മനുഷ്യരെല്ലാം ആഗ്രഹം ഉണ്ടെങ്കിലെ മനുഷ്യന് ജീവിതം മുമ്പോട്ട് പോകാൻ പറ്റും. നമ്മള് പഴയ പൂർവികന്മാരിൽ നിന്നൊക്കെ പരിണമിച്ച് മനുഷ്യനായത് തന്നെ അവന്റെ ഉള്ളിലുള്ള ആഗ്രഹം കൊണ്ടാണ്. പിന്നെ ആഗ്രഹമില്ലാന്ന് പറഞ്ഞാൽ എപ്പോഴും മനുഷ്യൻ ആഗ്രഹത്തിലാണ് പ്രവർത്തിക്കുക. പിന്നെ പറയുന്നത് എന്താണ് നമുക്ക്? ഒന്ന് ദുരാഗ്രഹങ്ങൾ, അത്യാഗ്രഹങ്ങൾ, അത് പാടില്ല. അന്യന്റെ ഇരിക്കുന്നതും തനിക്ക് വേണം, ഇങ്ങനെ ഒരാഗ്രഹം ഉണ്ടല്ലോ, അത് പാടില്ല. പിന്നെ മറ്റൊന്നെന്താണ്? നമ്മൾ ഏതാഗ്രഹം എന്തിനാഗ്രഹിക്കുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന എപ്പോഴും പൊതുവെ രണ്ടു തരത്തിലാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന് എന്തെങ്കിലും നേടാൻ വേണ്ടി ആഗ്രഹിക്കും, മറ്റൊന്ന് പലതിനെ ഒഴിവാക്കാൻ ആഗ്രഹിക്കും. രണ്ടും ആഗ്രഹിക്കും മനുഷ്യൻ അല്ലേ. കൊറോണയെ ഒഴിവാക്കാൻ നമ്മൾ ആഗ്രഹിക്കും, രോഗങ്ങളൊക്കെ ഒഴിവാക്കാൻ ആഗ്രഹിക്കും, ആരോഗ്യത്തെ നേടാൻ ആഗ്രഹിക്കും. രണ്ടു തരത്തിലാണ് നമ്മൾ ആഗ്രഹങ്ങൾ. അപ്പൊ ഇതില് നമ്മളൊരു കാര്യം വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യത്തെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതിന് എത്രമാത്രം സാധ്യതയുണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ശേഷി, ഇതെല്ലാം കൊണ്ട് നമുക്ക് എത്രമാത്രം നമുക്ക് ആഗ്രഹിക്കാം. കാരണം നേടണ്ടേ? ഞാനിപ്പോ ഇവിടെ ഇരുന്നു കൊണ്ട് ആഗ്രഹിക്കാൻ എനിക്ക് ഒളിമ്പിക്സിൽ പോയി മത്സരിച്ചൊരു സ്വർണം നേടണം, നടക്കൂ? എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം വരൂ? എന്തുകൊണ്ട്? അതൊന്നും എന്റെ സാധ്യത ഇഷ്ടപ്പെടുന്ന കാര്യമുണ്ട്. അപ്പൊ നമ്മളെന്തെങ്കിലും ഒന്ന് ആഗ്രഹിക്കുമ്പോൾ ആദ്യം നമ്മുടെ സാധ്യതകൾ പരിശോധിച്ച് പോകണം. അത് കുറേയൊക്കെ സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് പരിശ്രമിച്ചും സാഹചര്യങ്ങളൊക്കെ ഒത്തുവരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. പക്ഷെ അത് അതിനാണ് നമ്മുടെ തിരിച്ചറിവെന്ന് പറയുന്നത്. അപ്പൊ തിരിച്ചറിവുകൊണ്ട് നമ്മളെ സാധ്യതകളെ പരിശോധിച്ച് ദുരാഗ്രഹങ്ങളെയൊക്കെ മാറ്റിവെച്ചിട്ട് ആണ് മനുഷ്യൻ പ്രവർത്തിക്കേണ്ടത്. അല്ല, ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്ന മണ്ടത്തരമാണ്. അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ പലതും അനാവശ്യമായി പലതും കടന്നു വരും നമ്മുടെ ജീവിതത്തിൽ, നമുക്ക് വേണ്ടാത്തതും കടന്നു വരും. അപ്പൊ അത് പലതരത്തിലും പല പ്രവണതകളും നമ്മൾ കടന്നു വരും. അപ്പൊ അതിനൊക്കെ ഒഴിവാക്കാനും ആഗ്രഹിക്കുക. അല്ല, എല്ലാം സ്വീകരിച്ചുകൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ആവശ്യമില്ലാത്ത പലതും വരും നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ അത് ഒഴിവാക്കാനും നമ്മൾ ആഗ്രഹിക്കേണ്ടി വരും, നേടാനും ആഗ്രഹിക്കേണ്ടി വരും. പക്ഷെ അതിലൊരു സാധ്യമായത് അങ്ങനെയാണ്. ഒരു കുറച്ച് സെൻസിബിളായ ഒരു വ്യക്തി അങ്ങനെയാണ് ജീവിക്കുന്നത്. പിന്നെ അങ്ങനെ ഒരു യാതൊരു സാധ്യതയില്ല, യാതൊരു ബോധവുമില്ല. നടക്കുമോ, നടക്കില്ലേ, അങ്ങനെയൊന്നും യാതൊരു ബോധവുമില്ല. വേറൊരു ഭാഗ്യ പരീക്ഷണം എന്ന് പറഞ്ഞ് മനുഷ്യന് നമുക്ക് ആയാസമുള്ള കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പോ ഭാഗ്യക്കുറി ടിക്കറ്റ് എടുക്കുന്ന പോലെ പോയാലെന്താണ്? പണ്ട് 1 രൂപയായിരുന്നു, 1 രൂപ പോയി, കിട്ടിയാലുള്ള 1 ലക്ഷം, അത് 1 രൂപ പോട്ടെന്ന് വിചാരിക്കും. അപ്പൊ അവിടെ എന്താണ്, നമുക്ക് യാതൊരു ഉറപ്പുമില്ല നമ്മുടെ സാധ്യതകളെ കുറിച്ച്. അതിനാണ് ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഭാഗ്യത്തെ ആശ്രയിച്ച് നമുക്കൊരു കാര്യവും പ്രവർത്തിക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ച് തിരിച്ചറിവോടുകൂടി പ്രവർത്തിക്കുമ്പം നമുക്ക് എന്തൊക്കെ നേടാൻ സാധിക്കുമെന്നുള്ളതിന്. അപ്പൊ ആഗ്രഹമില്ലാതെ പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ കേട്ട് പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വേറെ ആയതുകൊണ്ടാണ് പെട്ടെന്ന് അതൊക്കെ പറയുന്നത്. അതൊക്കെ അസംബന്ധമായ കാര്യങ്ങളാണ്. പിന്നെ ഗീത വ്യാഖ്യാനിക്കുന്നവരൊക്കെ പലരും പറയും ആഗ്രഹിക്കാതെ പ്രവർത്തിക്കാനാണ് പറയുന്നത്. അങ്ങനെ ഗീതയിലല്ല എവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അസംബന്ധമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഗീത എന്ന് പറയുന്നത് ഇപ്പോ ഈ വ്യാഖ്യാനം വേണ്ടി വരുന്ന എന്തെന്ന് വെച്ചാൽ ഗീത എഴുതിയിരിക്കുന്നത് ഒരു 99% വളരെ ലളിതമായ സംസ്കൃതത്തിലാണ്. കട്ടി സംസ്കൃതമല്ലാതെ പഴയ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള സംസ്കൃതം എന്ന് പറയുന്നത് വളരെ ലളിതമായ സംസ്കൃതമാണ്. അപ്പോൾ അത് ലളിതമാണോ അല്ലേ എന്ന് പറയണമെങ്കിൽ ആ ഭാഷയുമായിട്ട് പരിചയമുള്ളവരൊക്കെ മനസ്സിലാവും. ഈ ഭാഷയുമായിട്ട് ഒരു പരിചയമില്ലാത്തവർക്ക് ഇത് വായിക്കുമ്പോൾ കട്ടിയായിട്ട് തോന്നുന്നു. അതങ്ങനെയാണ്. നിങ്ങൾക്കിപ്പോൾ ഹിന്ദി അറിയില്ലെങ്കിൽ ഹിന്ദിയിലെ 1ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്നു എന്നൊക്കെ വലിയ കട്ടിയായിട്ട് തോന്നും. നമുക്ക് ആ ഭാഷയുമായിട്ട് പരിചയമില്ലാത്തതുകൊണ്ടാണ്. ഒരു ലളിതമായ ഭാഷയാണ് രാമായണം, ഭാരതം, ഇതിലൊക്കെ ഭാഷയാണ്. ശരിയായിട്ടുള്ള സംസ്കൃതം അതാണ്. പിൽക്കാലത്ത് വലിയ സാഹിത്യ കൃതികളൊക്കെ വന്നപ്പോഴാണ് സംസ്കൃതം നമുക്ക് മനസ്സിലാക്കാൻ വയ്യാത്ത ഭാഷയായിട്ട് മാറിയത്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. പണ്ഡിതന്മാർ അവരെന്ത് ചെയ്യുന്നു, അവരുടെ പാണ്ഡിത്യം കൊണ്ട് അവർ പ്രൗഢമായ ഭാഷയെ സൃഷ്ടിക്കുകയാണ് ആൾക്കാരെ അമ്പരപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റുമാണ്. ആ ഭാഷ നമുക്ക് വായിച്ചാൽ മനസ്സിലാവണമെങ്കിൽ വലിയ പ്രയാസമാണ്. ദുരാഗ്രഹം പാടില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിലല്ല ആയി. ദുരാഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? എന്താണ് ദുരാഗ്രഹം? നമ്മുടെ കപ്പാസിറ്റിക്ക് അപ്പുറവും നമ്മൾ ആഗ്രഹിക്കുക, ഒന്ന്. മറ്റൊന്നെന്താണ്? നമ്മുടെ ശേഷിക്കപ്പുറവും നമ്മൾ ആഗ്രഹിക്കുക, ഒന്ന്. മറ്റൊന്നെന്താണ്? ഇപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ശേഷിക്കപ്പുറം നമ്മൾ ആഗ്രഹിക്കുക, ഒന്ന്. മറ്റൊന്ന്, മറ്റുള്ളവന്റെ ഇരിക്കുന്നു ആഗ്രഹിക്കുക, മറ്റുള്ളവർ വേണ്ടതുകൂടെ നമ്മൾ ആഗ്രഹിക്കുക. ഇപ്പൊ നമുക്ക് നമ്മുടെ അല്ല, അത് വേറെ തന്നെയാണ്, പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നു. ദുരാഗ്രഹം അത് ഒഴിവാക്കുക എന്ന് പറയുന്നത് സാമാന്യമായി ആർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. അല്ല, ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുക എന്നൊക്കെ പറയുന്നു, അത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് പറയുക. എന്നെ നിങ്ങൾ അത്രയും മോശമായി കാണരുത്. മനസ്സിലായ? അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങളുടെ ചിന്തയിൽ കൂടെ വരുന്ന എന്തും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബ്രഹ്മവിദ്യാർത്ഥി ഇവിടെ ഇരുന്ന് പഠിക്കുന്നവരല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ പറയും. ഇത് വെറുതെ തമാശയാണ്. ഇപ്പൊ എന്താണ് ബ്രഹ്മവിദ്യാലയത്തിന്റെ എന്താ ഇപ്പൊ ആഘോഷിക്കുന്നത്? കനകജൂബിലി ആഘോഷത്തിന് പരിപാടികളിലും ഉണ്ടോ? തീർത്ഥാടനത്തിന് അപ്പോ ബ്രഹ്മവിദ്യാലയത്തിന്റെ കനക ജൂബിലി ആഘോഷിക്കുന്ന നല്ലത് തന്നെയാണ്. അത് എല്ലാത്തിനും നമുക്കൊരാഘോഷം വേണമല്ല. പക്ഷേ അവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം, എന്താണ്? കനകജൂലി ആഘോഷിക്കണമെങ്കിൽ ഈ കട്ടറം മാത്രം പോരാ. കൊണ്ടൊരു വലിയ ഉദാരമതിയായ ഒരു മനുഷ്യന്റെ നല്ല മനസ്സുകൊണ്ടാണ് ഈ കട്ടറം ഉണ്ടായത്. ആരുടെ? ഉദാരമതിയായ ഒരു മനുഷ്യന്റെ നല്ല മനസ്സുകൊണ്ടാണ് ഈ കട്ടറം ഉണ്ടായത്. ആരുടെ? ചോദിച്ചതിന് ഉത്തരം പറ. അതറിയത്തില്ല ഇവിടെ ഇരിക്കുമ്പം. അതൊക്കറിയത്തില്ല. ത്രിസൗകര്യത്തൊക്കെ ഇരിക്കുമ്പോ ഇത് ആരുടെ ഉദാരതയിലാണ് ഉണ്ടായതെന്ന്. ഈ കെട്ടിടം പ്രകാശാനന്ദ നല്ല കഥയായി. മൂത്തയിടമെന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യന്റെ നല്ല മനസ്സുകൊണ്ടാണ് ഇതുണ്ടായത് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഈ കെട്ടിടം ഇവിടെ ഉണ്ടായത്. അപ്പൊ ഇത് മാത്രം ഇവിടെ ഇങ്ങനെ വെച്ചൊരു ബോർഡും വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മവിദ്യാലയാവത്തില്ല നമുക്ക് ആഘോഷിക്കാം. കനക ജൂബിലിയോ ഗോൾഡൻ ജൂബിലിയോ സിൽവർ ജൂബിലിയോ രജത ജൂബിലിയോ ഒക്കെ ആകും. കെട്ടിടം ഇവിടെ ഇരുന്നാവത്തില്ല. ഇതിന്റെ അകത്ത് അരവണ നിറച്ചെന്നും പറഞ്ഞത് ബ്രഹ്മവിദ്യാലയാവത്തില്ല. ആ ബോധം കൂടെ വേണം. ഇവിടെ എന്ത് വേണം? എന്തെങ്കിലുമൊക്കെ നടക്കണം, പഠനങ്ങളോ പിന്നെ പഠിക്കാൻ കൂടെ ആൾക്കാർ വേണം. ഇതെല്ലാം വേണം ഇവിടെ. ഇത് ആരെങ്കിലും ഒരാളെങ്കിലും വേണം ഇവിടെ. അല്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെ ആഘോഷിക്കും? ഒരാഘോഷം അതോടുകൂടി ക്യാൻസലായി. ഒരാഘോഷം ക്യാൻസലായാൽ എന്താ വരുന്നത്? ഒരാഘോഷം ക്യാൻസലായി ആഘോഷിക്കുന്നവർക്ക് മന്ത്രിമാരോടൊപ്പം സ്റ്റേജ് ഇരിക്കാൻ പറ്റത്തില്ല. ഫോട്ടോകൾ പത്രത്തിൽ വരത്തില്ല. ഭയങ്കര നഷ്ടം വരും, ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും. ആഘോഷത്തിന്റെ നേട്ടം അതാണ്. വലിയ വലിയ ആൾക്കാരുമായിട്ട് സ്റ്റേജ് ഇരിക്കാൻ ഫോട്ടോ പത്രത്തിൽ വരും. പിന്നെ നമ്മൾ വലിയ ഹോട്ടലുള്ള ആളാണ്, നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ജനങ്ങളെ ധരിപ്പിക്കാം. ഇത് കവിഞ്ഞൊന്നും നടക്കത്തില്ല. പക്ഷെ ഈ സാധനം കെട്ടിടം ഉണ്ടായിരുന്നാലും ബോർഡ് വെച്ചാലും ഒന്നും ഇത് നടക്കത്തില്ല. ഇതിൻ്റെ ആള് വേണം. അതുകൊണ്ടാണ് ഈ തീർത്ഥാടന ഇത്രയൊക്കെ ഇവിടെ തിരക്കുണ്ടായിട്ടും. ഇത് അടച്ചിട്ടില്ലല്ലോ ആഘോഷിക്കേണ്ടതെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ വയ്ക്കുന്നത്. മനസ്സിലായോ? ബ്രഹ്മവിദ്യാലയം എന്ന് പറയുന്നത് കെട്ടിടത്തെ ആൾക്കാരെ കാണിച്ചിട്ടല്ല ആഘോഷം നടത്തുകയാണ്. ഇത് പ്രവർത്തിച്ച് വേണം ഇതിന്റെ ആഘോഷം. അതിവിടെ നടക്കുന്നുണ്ട്, ഇവിടെ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരാളെങ്കിൽ ഒരാൾ മതി, രണ്ടുപേര് മതി, പറയാനൊരാള് കേൾക്കാനൊരാള്. അല്ല അടച്ചിട്ടിട്ട് ഇവിടെ ചണ്ടമേളം നടത്തുകയല്ല ഇത് ആഘോഷിക്കേണ്ടത് എന്നുള്ളൊരു ബോധം ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഉണ്ടാവണം. ഇത് തുറന്ന് പ്രവർത്തിക്കണം. അതാണ് പറ്റിയാ തീർത്ഥാടന ദിവസങ്ങളിൽ നടത്തണം. എനിക്കൊഴിവുണ്ടെങ്കിൽ ഞാൻ വരാം, എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ വരാം. എല്ലാ ദിവസവും നടക്കണം. എന്തുകൊണ്ട്? ഇത് കനക ജീവിതയാണ്. ഇതിവിടെ ഇങ്ങനെ നടക്കണം. ഇത് നടക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ആഘോഷം. മറ്റൊന്നും നടന്നോട്ടെ, അത് ആൾക്കാരുടെ ആവശ്യം. അത് ആവശ്യമുള്ളവര് അത് നടത്തിക്കോട്ടെ. അപ്പൊ ഈ കാണിക്കുന്ന ആഘോഷങ്ങളും ആർഭാടങ്ങളും ഓടൊപ്പം തന്നെ ഇതുകൂടെ നടക്കണം. ഏത്? അതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അല്ലാതെ സ്റ്റേജിൽ ആഘോഷിക്കേണ്ടതല്ല. ഇവിടെ വിദ്യാലയം തുറന്ന് പ്രവർത്തിക്കണം. അല്ല, കെട്ടിടം കാണിച്ച ആൾക്കാരെ കാണിച്ചിട്ട് ഇത് ആഘോഷിക്കേണ്ടതല്ല എന്ന് എല്ലാ ഭാരവാഹികളുടെ അടുത്തും ഒന്ന് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ഇതൊന്ന് കേൾപ്പിച്ചു കൊടുക്കണം. അങ്ങനെയാണ് ബ്രഹ്മവിദ്യാലയത്തിന്റെ ആഘോഷം നടക്കുമ്പോൾ ബ്രഹ്മവിദ്യാലയം എന്ത് ചെയ്യണം? അതാർക്കും ചിന്തയില്ല. ബ്രഹ്മവിദ്യാലയത്തിന്റെ ആഘോഷം നടക്കണമെന്ന് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ബ്രഹ്മവിദ്യാലയം എങ്ങനെ നടക്കണം, അതിനെക്കുറിച്ച് ആർക്കും അതവർ ചിന്തിക്കുന്നില്ല. ഇത് അടച്ചിട്ടിട്ട് പരിപാടിയും നടത്തിയാൽ മതി. ഞാൻ ഇത് നിങ്ങൾ ആരെങ്കിലും എന്തുകൊണ്ടിപ്പോഴും ബ്രഹ്മവിദ്യാലയം നടക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇത് പറയുമ്പോൾ ആൾക്കാർക്ക് ചിലർക്കൊക്കെ മനസ്സിലാവും എന്തുകൊണ്ടാ ഞാൻ പറഞ്ഞെന്ന്. ബോധമില്ല, വിചാരിക്കുന്നൊക്കെ ആഘോഷം നടത്തുന്നതാണ്, അല്ല ബ്രഹ്മവിദ്യാലയം പ്രവർത്തിക്കുന്നതല്ല, അതാണ് വരുതെന്ന വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ആയിപ്പോയി, അക്കടെ തലതിരിഞ്ഞു പോയി. ഞാൻ പണ്ട് കേട്ടിട്ടുള്ളത് എന്നോട് പിന്നെ അത് ചരിത്രത്തിലുണ്ട്, ഗുരുദേവൻ തറക്കെട്ടിലിട്ടത് സമാധിക്കല്ല, സ്വന്തം സമാധിക്കല്ല, ബ്രഹ്മവിദ്യാലയത്തിനാണ് ഈ മേളിൽ. അല്ല, സമാധിക്കല്ല തറക്കല്ലിട്ട്, അവിടെ ബ്രഹ്മവിദ്യാലയത്തിന് തറക്കല്ലിട്ട്. അപ്പൊ ഗുരുദേവൻ സമാധിയായി കഴിഞ്ഞപ്പം എല്ലാ ശിഷ്യന്മാരുടെയും താല്പര്യപ്രകാരം ആ തറക്കല്ലിന്റെ സ്ഥാനത്ത് സമാധിയിരുത്തി. അപ്പൊ ശാസ്ത്രവേദ്യർ പണ്ട് പറഞ്ഞു ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഈ സമാധിയിരിക്കുന്ന സ്ഥാനത്ത് ഒരു വലിയ ഒരു വൃത്തത്തിലുള്ള ഒരു കുഴിയായിരുന്നു വൃത്തം. അപ്പൊ പൂജ ആൾക്കാർ നടത്തിയിരുന്നത് അതിന്റെ അകത്തോട്ട് ഇറങ്ങി ഒരു സൈഡിൽ ഇറങ്ങിപ്പോകാനൊരു വഴിയുണ്ട്. ഗുരുദേവന്റെ സമാധി ഇരുത്തിയപ്പോ കുറച്ച് പിള്ളേരൊക്കെ അടുത്തു നിന്നൊരു ഫോട്ടോയുണ്ട്. ഇവിടെ മുമ്പ് ഒരു വലിയ ഫോട്ടോ കൂടെ വെച്ചിരുന്നതാണ്, എന്തെയെന്നറിയത്തില്ല. സമാധി ഇരിക്കുന്നു, അതിന്റെ അടുത്ത് കുറെ പിള്ളേർ, അതിന് നിൽക്കുന്ന ഒരാളാണ് ശാസ്ത്രവേദ്യർ, ആ കുട്ടികളുടെ കൂട്ടത്തിൽ ഒരാളാണ്. അപ്പോ അത് കഴിഞ്ഞ പിന്നെ എത്രയോ വർഷം അങ്ങനെ കടന്നു. 28 സമാധിയായിട്ട് 10-30 വർഷം അങ്ങനെ കടന്നു. അപ്പോ വൈദ്യര് നല്ല യുവാവായി. അപ്പൊ കാണുന്ന എന്താണ്, ഇവിടെ ഒരു വലിയ കുഴി. ആ കുഴിക്കകത്ത് ആൾക്കാർ ഇറങ്ങിപ്പോയി, അതിന്റെ അകത്ത് പോയി. പൂജ നടത്തും. പിന്നെ ഓലമുണ്ട്, മേളില് വെള്ളം വീഴാതിരിക്കാം ഓലമുണ്ട്. ഒരു വീട് പോലെ ഒന്ന് കെട്ടിയിരുന്ന് നനയാതിരിക്കും. അങ്ങനെ ഇത് വർഷങ്ങളോളം ഇവിടെ കിടന്നു. അങ്ങനെ പിന്നെയാണ് ഇവരൊക്കെ ഒരു എന്തെങ്കിലും ചെയ്യാൻ കെട്ടാനൊക്കെ വിചാരിച്ചിട്ട് ഒന്നും നടന്നില്ല. അവസാനമാണ് വലിയൊരു ഉദാഹരണമായ ഒരു മനുഷ്യൻ വന്നു, അതതിന്റെ നിർമ്മാണം അങ്ങ് ഏറ്റെടുത്തത്. അന്നത്തെ കാലത്ത് വലിയൊരു തുക ചെലവായതാണ്. അതും അങ്ങനെ കെട്ടി. അപ്പോ ഒരു പ്രശ്നം വന്നു, ഗുരുദേവൻ തറക്കല്ലിട്ടതല്ലേ അത് ബ്രഹ്മവിദ്യാലയത്തിന്, അത് സമാധിയാക്കി ബ്രഹ്മവിദ്യാലയയുടെ. അപ്പോഴദ്ദേഹം തന്റെ കാശ് കൊണ്ടാണ് ഈ കെട്ടിടം കെട്ടിയെന്നാണ് ഞാൻ അറിഞ്ഞ്, വൈദ്യര് പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ വേറെ എന്തെങ്കിലും കഥയുണ്ടോന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇവിടുത്തെ സ്വാമിമാരുടെ ആരും കെട്ടിയല്ല. ബ്രഹ്മവിദ്യാലയം അത് രണ്ടും പണ്ടേ ഉള്ളത് തന്നെ പേര്. ബ്രഹ്മവിദ്യാലയം എന്നും ഗുരു പറഞ്ഞിട്ടുണ്ട്, മതമഹാപാഠശാല എന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും ഗുരു തന്നെ പറഞ്ഞത് തന്നെ. അപ്പോ അങ്ങനെയാണ് നടന്നത്. അപ്പൊ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ആഘോഷം. പിന്നെ ആഘോഷം മറ്റത് ആവശ്യമുള്ളവർ ആഘോഷവും നടത്തിക്കോട്ടെ, ഇതും നടക്കട്ടെ. ഇതെന്തിനും നടക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ആഘോഷം മതിയല്ലോ, എന്തിനാ ഇത് ഇപ്പം നടത്തുന്നു എന്നുള്ളതാണ് പലരുടെയും ചിന്ത. അങ്ങനെയാണ്, നമ്മൾ ആഘോഷിച്ചാൽ പോരെ. ഇത് നടക്കുക എന്ന് വെച്ചാൽ ഇവിടെ ആളില്ലാതെ ഒന്നായി നടക്കത്തില്ല. പഠിപ്പിക്കാൻ ആള് പോരാ, പഠിക്കാനും ആള് വേണം. പഠിക്കാനുള്ളതെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ പഠിക്കാൻ താല്പര്യമുള്ളവർ ഇരുന്ന് പഠിക്കുക, പഠിക്കാൻ താല്പര്യമില്ലാത്തവർ പഠിക്കണ്ട. എന്റെ നിലപാട് അതാണ്, എല്ലാവരും പഠിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ഇത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇരുന്ന് പഠിക്കുക, അതിനാരും തടസ്സം ഉണ്ടാക്കാൻ പാടില്ല. പഠിക്കുന്നവർക്ക് തടസ്സം ഉണ്ടാക്കാൻ പാടില്ല, പഠിക്കാത്തവർ അവർക്ക് ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യട്ടെ. പഠിത്തത്തിന് ആരും കൂടെ തടസ്സം ഉണ്ടാക്കാൻ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അതുകൊണ്ട് ഇത് നടക്കും. കനകജൂലിയുണ്ട് പ്രത്യേകിച്ച്. എനിക്ക് സൗകര്യമുണ്ടെങ്കിൽ തീർത്ഥാടനം 3 ദിവസങ്ങളിലും ക്ലാസ് നടക്കും. എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ തീർത്ത് പറയുന്നില്ല. അവിടെ എനിക്ക് ആരുടെയും പെർമിഷനൊന്നും ആവശ്യമില്ല. എപ്പോഴും നടന്നു. എന്തുകൊണ്ട്? കനകചൂപിരിയായുണ്ട്, മുടങ്ങാതെ കൂടെ നടക്കുന്നു എന്നുള്ള. അപ്പോ ഇതാണ് എന്താ നമ്മൾ പറഞ്ഞു വന്നത്, ആഗ്രഹത്തെ കുറിച്ച്. അപ്പോ ആ ഗീതയെ കുറിച്ച് ഞാൻ പറഞ്ഞു വന്നു. അപ്പോൾ നമ്മൾ സിമ്പിളാണത്. അപ്പൊ അത് ഒരു 10-30 വർഷം മുമ്പ് തിരുവനന്തപുരത്തൊരു വലിയൊരു ക്രിസ്തീയ പുരോഹിതൻ ഉണ്ടായിരുന്നു. വലിയ എല്ലാവരും ബഹുമാനിച്ചിരുന്ന ഒരാളാണ്, അറിയപ്പെട്ടിരുന്നു. പേര് മാർ ഗ്രിഗോറിയോസ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ. ഞാനും സ്ഥിരം ഇദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും കേൾക്കുമായിരുന്നു. ഇദ്ദേഹം തിരുവനന്തപുരത്ത് അന്ന് വിജയത്തി ഹാളും അങ്ങനെയുള്ള പല സ്ഥലങ്ങളുണ്ട്. ഇവിടേക്ക് ഇദ്ദേഹം പ്രഭാഷണം നടത്തുന്നു എന്നറിഞ്ഞാൽ ഞാൻ പോകും അത് കേൾക്കാൻ. വലിയ കാഴ്ചപ്പാടുള്ള ആളാണ്. എല്ലാവരും ആദരിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ്. എല്ലാവരും ഇദ്ദേഹത്തെ കുറിച്ചൊരു സ്കാം വിവാദം അതൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കും അദ്ദേഹത്തിനോട് വലിയ ആദരവ്. എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഞാൻ വലിയ ആളായോണ്ടല്ല, എല്ലാവർക്കും തോന്നുന്ന ഒരു ആദരവ് എനിക്കും തോന്നി. നല്ലൊരു കാഴ്ച. അദ്ദേഹം ഒരു ദിവസം ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു, ഞാൻ കേട്ട പ്രഭാഷണം, നമ്മളീ പഴയ എല്ലാ ഗ്രന്ഥങ്ങളും ആധുനികമായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. പഴയ ഗ്രന്ഥങ്ങളല്ല, പുതിയ രീതി വ്യാഖ്യാനിക്കും. എന്നാൽ എന്തത്തെ സമൂഹം അത് ഉൾക്കൊള്ളൂ എന്ന് എനിക്കതൊരു ഭയങ്കര ഒരു ആവേശമായി തോന്നി. ഇദ്ദേഹം പറയും, ഞാനതൊരു വലിയ ആവേശമായി കുറെ കാലം കൊണ്ടുവന്നു. ഇദ്ദേഹം പറഞ്ഞത് വലിയൊരു കാര്യമാണ്, എല്ലാ പഴയ കാര്യങ്ങളും എന്ത് ചെയ്യണം, ആധുനികമായ രീതി വ്യാഖ്യാനിച്ച് ആൾക്കാരെ ബോധ്യപ്പെടുത്തണം. പിന്നെ വന്നപ്പോൾ ഞാൻ ഈ കേട്ടതിനെ എനിക്ക് തന്നെ ഒരു എനിക്ക് തന്നെ സംശയമായി തുടങ്ങി. അതെന്റെ ഒരു സ്വഭാവം കൂടെയാണ്, ഞാനീ സംശയകരമായി പരീക്ഷിക്കുക. അപ്പൊ പിന്നെ എനിക്ക് തോന്നി അത് ശരിയല്ല പറഞ്ഞത്. എന്തുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് ശരിയല്ലാത്തത്? പത്തിരുപത് കൊല്ലം കഴിഞ്ഞപ്പോ എന്റെ ചിന്താഗതി മാറി. അദ്ദേഹം പറഞ്ഞ ശരിയല്ലെന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലായത്. എന്തുകൊണ്ടാണ്? പഴയ കാര്യങ്ങളെ ആധുനികമായ രീതി വ്യാഖ്യാനിക്കണമെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം പഴയ കാര്യങ്ങളെല്ലാം കാലഹരണപ്പെട്ടുപോയെന്നാണ്. അതിനർത്ഥം അത് കാലഹരണപ്പെട്ടുപോയി, കാലത്തിന് യോജിക്കുന്നില്ലെന്നാണ്. അപ്പൊ അതിനെന്ത് ചെയ്യണം? കാലാനുചിതമായി വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പുതിയ ആശയങ്ങൾ കുത്തിത്തിരുക എന്നുള്ളതാണ്. പുതിയ ആശയങ്ങൾ കുത്തിത്തിരിയാലേ അതിന് നിലനിൽക്കാൻ പറ്റും. പക്ഷെ ഒരു പുരോഹിതനെന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ പുരോഹിത പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞാണ് ശരി. എന്തുകൊണ്ട്? ആശയങ്ങളൊക്കെ കാലഹരണപ്പെട്ട്, പക്ഷേ പൗരോഹിത്യത്തിനൊന്നും നിലനിൽക്കണം. പൗരോഹിത്യത്തിന് നിലനിൽക്കണമെങ്കിൽ പഴയ ആശയങ്ങളോട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? പുതിയ പുതിയ, കാരണം മനുഷ്യന്റെ ചിന്താ അറിവ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവനെന്നും എന്നും അവൻ പുതിയ പുതിയ കണ്ടെത്തലുകളിൽ എത്തിച്ചേരുകയാണ്. അപ്പോൾ പുതിയ ആശയങ്ങൾ വരികയാണ്. അപ്പോൾ പുതിയ ആശയങ്ങൾ വരുമ്പോൾ പുതിയ ആശയങ്ങൾ വരുമ്പോഴത്തേക്ക് എന്നാൽ പഴയത് വിടാൻ പറ്റില്ല. കാരണം അതെന്ന് പറയുന്നത് നമ്മുടെ പൗരോഹിത്യത്തിന്റെ അടിസ്ഥാനമാണ്. അത് വിട്ട് കഴിഞ്ഞാൽ അവന്റെ പൗരോഹിത്യം പോയി. അപ്പൊ അതിനെ അതിന്റെ യഥാർത്ഥ അർത്ഥങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇന്നത്തെ ആശയങ്ങളാണ് അതിന്റെ ആശയങ്ങളെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുക. ഒരു വ്യാജൻ ഇടപാടാണത്. പക്ഷെ ആൾക്കാർക്ക് കേൾക്കുമ്പം പെട്ടെന്ന് മനസ്സിലാകത്തില്ല, അതാണ് ശരിയെന്ന് തോന്നുന്നു. പഴയതെന്താണോ അതിനെ പുറത്തെടുക്കാതിരിക്കുക, ഇന്നത്തെ ആശയങ്ങൾ അതിൻ്റെയാണെന്ന് പറയുക. ഇതാണ് ഗീതയിൽ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിച്ചോണ്ട് ഞാൻ വീണ്ടും പറയും. നമ്മുടെ പഴയ ആചാര്യന്മാരെല്ലാവരും വ്യാഖ്യാനിച്ചത് എന്താണ്? യുദ്ധമെന്ന് തന്നെ. അതിൽ അവർ യാതൊന്നും യുദ്ധം നടത്താൻ പറയുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. യുദ്ധം ചെയ്യുക, അത് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറല്ല ആരും. ഇനി അത് വ്യാഖ്യാനത്തിൽ എന്തെങ്കിലും പിശു വന്ന മറ്റുള്ളവർ അത് അംഗീകരിക്കത്തില്ല. യുദ്ധം ചെയ്യുക, അത് തന്നെ ഗീതയിലെ സന്ദേശം. ഗീതയിലൊരു ശ്ലോകമുണ്ട്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വച്ച് അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി ആശിച്ച. നിന്റെ എല്ലാ പ്രവൃത്തികളും ചുരുക്കം ഇതാണ്, വലിച്ചെറിഞ്ഞിട്ട് എന്നെ ശരണം പ്രാപിക്കുക. അതെല്ലാം നിനക്ക് വേറെ ഒരു പ്രവൃത്തിയില്ല. എന്നെ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിരന്തരം ഈശ്വരനെ സ്മരിച്ചുകൊണ്ടിരിക്കുക, അത് അത്ര തന്നെ. പ്രവൃത്തിയൊന്നും വേണ്ട എന്നാണ് ആര് വ്യാഖ്യാനിച്ച്? ആര് വ്യാഖ്യാനിച്ച്? ശങ്കരാചാര്യ. ഒരു പ്രവൃത്തിയും പാടില്ല. പ്രവൃത്തി ഉപേക്ഷിച്ചിട്ട് പിന്നെ എന്ന് വെച്ചാൽ ഈശ്വരനെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഭജിച്ചുകൊണ്ടിരിക്കുക, നാമം ജപിച്ചുകൊണ്ടിരിക്കുക, കീർത്തനങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുക, ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക, വേറെ ഒന്നും ചെയ്യണ്ടല്ലോ. അപ്പൊ ഇത് അങ്ങനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോ പിന്നീട് വന്ന രാമാനുജൻ മാധവൻ അവർക്കൊന്നും ഇത് ഇഷ്ടപ്പെട്ടില്ല. അവർ ഇതെങ്ങനെ ശരിയാവും? അവർ പറഞ്ഞത് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം രാമാനുജൻ പറഞ്ഞ എന്താണ്? ഇതിന് തൊട്ടു മുമ്പ് തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്. കാര്യമിത്യേവ യത്കർമ്മ കായ ക്ലേശ ഭയ തജയ സത്യാഗ. അല്ല, കാര്യമിത്യേവ യത്കർമ്മ നിയതം ക്രിയതർജുന സംഘം തെക്വാ ഫലം ചെയ്യുക സത്യാഗ സാത്വികവും. വേറെ പലതരത്തിലും പറഞ്ഞിട്ട് ഇത് പറയണം. സംഘം തെക്വാ ഫലം ചെയ്യുക, ഇതാണ് കർമ്മത്തിനോട് ആസക്തി പാടല്ല, ഫലത്തെ ഉപേക്ഷിക്കുകയും വേണം, എന്നിട്ട് കർമ്മം ചെയ്യുക. അതൊക്കെ ഒരുപാട് വിശദമാക്കേണ്ടതാണ്, ഞാൻ ചുരുക്കി പറയാം. കർമ്മത്തോട് എന്ത് പാടില്ല? ഒന്നും മനസ്സിലാകുന്നില്ല. ആസക്തി പാടല്ല, ഫലത്തെ ഉപേക്ഷിക്കുക എന്നാണ് എന്റെ നേരിട്ടുള്ള അർത്ഥം. ഫലത്തെ ഉപേക്ഷിക്കുക സംഘത്തിനോട്, അതാണ് സാത്വികമായ ത്യാഗം. അപ്പൊ എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ത്യജിക്കുക. ത്യാഗം എന്ന് പറയുന്ന ഇതാണെന്നാണ് രാമാനുജന്റെ പക്ഷം. മാധുനും പറയുന്നതാണ് എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിക്കുക എന്നല്ലല്ലോ എന്നുമ്പ് പറഞ്ഞതാ. ത്യാഗത്തിന് ഭഗവാൻ തന്നെ ഒരർത്ഥം പറഞ്ഞ എന്താണ്? ഫലത്തെ ത്യജിക്കുക, കർമ്മത്തോട് ആസക്തി ഇല്ലാതിരിക്കുക എന്നാണ്. അപ്പോ ഫലത്തെ ത്യജിക്കണമെങ്കിൽ കർമ്മം ചെയ്യണം, കർമ്മത്തോട് ആസക്തി ഇല്ലാതിരിക്കണമെങ്കിലും കർമ്മം ചെയ്യണം. അപ്പൊ എന്ത് ചെയ്തേ മതിയാവൂ? യുദ്ധം ചെയ്തേ മതിയാവൂ? അപ്പൊ ഗീതയിൽ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്? യുദ്ധം ചെയ്യുക, യുദ്ധം ചെയ്യുക, ഇത് തന്നെ പറയുന്നു. ഇനി ഇങ്ങനെ ചിലയിടത്ത് ഇതുപോലെ രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ ത്യാഗത്തെക്കുറിച്ച് പറയുന്നിടത്ത് സാത്വിക ത്യാഗമാണ് പറയുന്നത്. സാത്വിക ത്യാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് തന്നെ, കർമ്മ അസംഗമായി ചെയ്യുക, ഫലത്തെ ത്യജിക്കുക. ഫലത്തിന്റെ ത്യാഗത്തെ, ഫലത്തോടുള്ള ആസക്തിയെ ത്യജിക്കുക എന്ന് പറഞ്ഞാലും മതി. അങ്ങനെയും പറയാം, ഫലത്തിനോടുള്ള ആസക്തി ഇല്ല, അതും പറയാം. ഫലം തന്നെ ത്യജിക്കണമെന്നില്ല. പക്ഷെ ഇവിടെ ഫലം ത്യജിക്കണമെന്ന് പറയുന്നതിനും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വിശദീകരിക്കേണ്ട കാര്യമാണ്. മറ്റു ശ്ലോകങ്ങളൊക്കെ നോക്കി അപ്പോ നമുക്ക് ഓരോരുത്തരുടെയും വ്യാഖ്യാനങ്ങൾ മാറുന്നത്. ഒരാൾ പറഞ്ഞ എന്താണ്? കർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കണം. കുറച്ചു കാലം കഴിഞ്ഞൊരു 100 വർഷം കഴിഞ്ഞപ്പോൾ വേറെ ആൾ വന്നിട്ട് വ്യാഖ്യാനിച്ചു. അതങ്ങനെയല്ല, കർമ്മങ്ങൾ ഉപേക്ഷിച്ചാൽ ശരിയാവില്ല, മുമ്പ് പറഞ്ഞത് ആയിട്ട് യോജിക്കില്ല. അതുകൊണ്ട് സംഘം ഉപേക്ഷിച്ചിട്ട് ഫലത്തെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അതിനോട് ആഗ്രഹമില്ലാതെ, അതാണ് ഈ പറയുന്നത്, ആഗ്രഹമില്ലാതെ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളൊക്കെ പറയും. എന്നിട്ട് കർമ്മം ചെയ്യുക. വേറൊരാൾ പറഞ്ഞു എന്താണ്, കർമ്മം ചെയ്തേ തീരൂ, ഇവിടെ എല്ലാം ഉപേക്ഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ കർമ്മം ചെയ്യാൻ പറഞ്ഞതിന് എന്താ അർത്ഥം? അല്ലെങ്കിൽ ത്യാഗം സാത്വികമായിരിക്കണമെന്ന് പറഞ്ഞതിന് എന്താ അർത്ഥം? ഇങ്ങനെ വ്യാഖ്യാനങ്ങൾ മാറി മാറി മാറി കാലം കഴിയുന്തോറും വരും. അപ്പൊ എന്തുകൊണ്ട് ഈ വ്യാഖ്യാനം മാറുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ അർത്ഥം നേരെ പറഞ്ഞു ഒരാള്, അയാൾക്ക് തോന്നിയ രീതി പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ തോന്നി ആ അർത്ഥം ശരിയല്ല, അയാൾ വേറെ രീതി പറഞ്ഞു. അങ്ങനെ അങ്ങനെ പറയുന്നു. പിന്നെ ആധുനിക കാലമായി കഴിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി പോലുള്ളവരെല്ലാം നോക്കിയപ്പോൾ നിരന്തരം യുദ്ധം ചെയ്യാൻ പറയുന്നു. ഇത് ഈ ഗീത എങ്ങനെ ഇന്നത്തെ കാലത്ത് ആൾക്കാരെ മുമ്പിൽ പറയും? ഗാന്ധിജി ടോൾസ്റ്റോയിയുടെ ശിഷ്യനാണ്. അപ്പൊ ഗാന്ധിജിക്ക് ഒരിക്കലും ഈ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഗാന്ധിജി എന്ത് പറഞ്ഞു? യുദ്ധം എന്ന് പറഞ്ഞാൽ മനസ്സിന് നടക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞു. എന്തായാലും യുദ്ധം അവിടെ ഉണ്ട്, അത് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ ബാഹ്യമായ യുദ്ധമല്ല, മനസ്സിലാണ് യുദ്ധം നടക്കുന്നത്. അങ്ങനെ കുറെ പേര് വിവേകാനന്ദ സ്വാമിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലെ യുദ്ധത്തെ കുറിച്ചാണ് പറയുന്നത്. ആ യുദ്ധം പുറമേ ആയാലും മനസ്സിലായാലും ദോഷമാണെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് കേട്ടിട്ട് നിങ്ങൾ എന്താ വീണ്ടും പറയുന്നത്? യുദ്ധം മനസ്സിൽ നടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ജീവകാരുണ്യം എന്ന് പറയുന്നതിന് അതാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ കൂടെ ഒരാളിരുന്നല്ലോ ഇത് കേൾക്കാൻ. അപ്പൊ അവർക്ക് യുദ്ധത്തിന്റെ ആൾക്കാരാണ്, യുദ്ധം കാരണം അത് ഉള്ള കാര്യം അതുപോലെ വിശ്വസിക്കുന്നവരാണ്. അപ്പൊ ഇതേ കഴിഞ്ഞ് പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു, എന്തായാലും എന്റെ ചിന്താഗതി ആകെ മാറി, ഞാനിപ്പോ ഗുരുവിന്റെ പക്ഷത്ത് ആയിട്ടാണ് ഇവിടുന്ന് ഞാൻ തിരിച്ചു പോകുന്നത്. ഗുരുവിന്റെ നിലപാടാണെന്ന് എനിക്ക് ശരിയായി. ഗുരുവിന്റെ നിലപാട് ശരിയാണ് ആണെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് ഞാൻ ഇത് പോകുന്നത്. അതാണ് ഇനി വേണ്ടത്, ഗുരുവിന്റെ കാഴ്ചപ്പാടാണ്. മൂന്ന് ദിവസം ഇവിടെ ഇരുന്ന ഒരാൾ പറഞ്ഞ അതാണ്. ഇവിടെ നാലഞ്ച് മൂന്നാല് വർഷമായിട്ടിരിക്കുന്ന നിങ്ങൾ പറയുന്നത് എന്തോന്ന്? കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കണം. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞിട്ടാ പോയത്. എന്റെ ചിന്താഗതി എല്ലാം മാറി. എന്ന് പറഞ്ഞിട്ടാ പോയത്. ആ പക്ഷത്താണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ എവിടെ നോക്കാൻ നിങ്ങൾ എന്തൊക്കെ കേട്ടു മനസ്സിലാക്കി വെച്ചിരിക്കുന്നു, എന്നിട്ട് ഏതോ ലോകത്തിരിക്കുന്നു പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല. വേണ്ട രീതി മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കാത്ത ഒരു കുറ്റമെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ റെക്കോർഡ്, ഇത് രണ്ടാമത് വീണ്ടും കേട്ടു പോകാറുണ്ടോ? എന്നിട്ടും ഇങ്ങനെയാണോ പറയുന്നു? ശ്രമിക്കണം. എന്താണ് പറയുന്നത്? ഗുരുവിന്റെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് ഞാൻ ഈ പറയുന്നത്. എന്താ ഇന്ന് വേണ്ടത് എന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പഴയ വ്യാഖ്യാനങ്ങൾ പുതുതായി ഇപ്പൊ ഗാന്ധിജിയൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിച്ചെന്നുകൊണ്ട്, ഇല്ലെങ്കിൽ ഗീതയും കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല, അവർക്ക് മനസ്സിലായത് അപകടമാണെന്ന്. അത് ഞാൻ പഴയ പുരോഹിതന്റെ കാര്യം പറഞ്ഞു. ഇതിന്റെ ശരിയായ ആശയങ്ങളെന്ന് പറയുന്നത് കാലഹരണപ്പെട്ടതാണ്, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇത് പൊക്കിക്കൊണ്ട് നടക്കുന്നവരിവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നു. അപ്പം നമ്മൾ ഗുരുവിന്റെ ആശയം തന്നു മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അതുമായിട്ടുള്ള വ്യത്യാസം എന്താ ആണ്? അതുകൂടെ ചേർത്ത് ഒരു നമ്മൾ താരതമ്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഗുരു ഗുരുവിന് പേരിട്ടിരിക്കുന്നത് എന്താണ്? മതമഹാപാഠശാല. ശരിയാണ്. ഇവിടെ നമ്മൾ ഈ ഗുരു എഴുതി വെച്ചിരിക്കുന്ന പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ എല്ലാ മതവും പഠിക്കുന്നത്? നമുക്ക് സംസ്കൃതം പഠിച്ചിട്ട് ഗീത പഠിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ ഹിബ്രു പഠിച്ചിട്ട് ബൈബിൾ എങ്ങനെ പഠിക്കും? അറബ് പഠിച്ചിട്ട് എങ്ങനെ ഖുർആൻ പഠിക്കും? നടക്കുന്ന കാര്യം പിന്നെ വേണം. ഇതിനൊക്കെ ആള് വേണ്ടേ? എല്ലാ മതങ്ങളും സമബുദ്ധിയോടുകൂടി പഠിക്കണമെന്ന് പറഞ്ഞു. ആദ്യം ഈ ഗുരുദേവ കൃതികളൊന്ന് സമബുദ്ധിയോടുകൂടി പഠിക്കട്ടെ, പിന്നെ ബാക്കി പഠിപ്പിക്കാം. അതിനെത്ര ആളുണ്ട് ഇവിടെ? ഇപ്പൊ ബ്രഹ്മവിദ്യാലയെന്നും പറഞ്ഞൊന്നും വേണം. ഒന്ന് രണ്ടു പേരെങ്കിലും കൂടെ ഇരുന്നാ മതി. ബാക്കിയുള്ളവരെല്ലാം ഇവിടെ കസേര കളിച്ചോട്ടെ, അവരാ പണിയായിട്ട് കൊണ്ട് കിടക്കട്ടെ. ആരോട് ഇങ്ങോട്ട് കടന്നു വരരുതെന്നൊന്ന് പറഞ്ഞേക്കണം. പിന്നെന്താ പറഞ്ഞത്? എന്ന് ഞാൻ പറഞ്ഞു, എന്ന് ഞാൻ നമ്മൾ ചർച്ച ചെയ്ത വിഷയമല്ലേ പറയുന്നത്? ഞാൻ പറഞ്ഞതിന് ഒരു വ്യാഖ്യാനം കൂടെ കൊടുത്തിട്ട് അത് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നു? നിങ്ങൾക്ക് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങളുടെ അഭിപ്രായമായിരിക്കണം. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് പറയണമെങ്കിൽ എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അക്കാര്യമേ ഞാൻ പറഞ്ഞില്ല. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ദൈവത്തിനാണോ പറഞ്ഞിട്ടില്ല, വേണമെങ്കിൽ ഗുരുദേവനെ കൊണ്ടാണ് കേട്ടോ, ഗുരുദേവനാണ് പറഞ്ഞിട്ടില്ല. ആണയിട്ട് വേണമെങ്കിൽ പറയാം, കുട്ടിച്ചാത്തനെ കൊണ്ട് വേണമെങ്കിൽ ആണയിടാം. ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞ് ശരിക്കും നോട്ട് ചെയ്യുക. ഈ കേട്ടോണ്ടിരിക്കുമ്പോ എന്തെങ്കിലും ഇങ്ങനെ എഴുതി പോയാൽ പോരാ? അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പകുതി എഴുതും. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, നിങ്ങൾ എഴുതി വരുമ്പോഴത്തേക്ക് ഞാൻ കടന്നു പോകും. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി പറയും. ആസക്തി എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഒന്നിനോട് ഇപ്പോ ഒരാൾക്ക് പായസം കുടിക്കണമെന്ന് ആഗ്രഹം തോന്നും, എല്ലാവർക്കും തോന്നും, നിങ്ങൾക്കും എനിക്കുമൊക്കെ തോന്നും. അപ്പോ കുറച്ച് പായസം കിട്ടി, നമ്മളതിനെ ആസ്വദിച്ച് കുടിച്ച്, അല്ലേ? ആസ്വദിച്ച് കുടിച്ച്, തെറ്റൊന്നുമില്ല. പായസം നിഷിദ്ധമായൊരു വസ്തുവല്ലല്ലോ. എനിക്ക് പറ്റത്തില്ലെന്നേ ഉള്ളൂ, എന്നെ സംബന്ധിച്ച് അത് കുടിച്ചാൽ തെറ്റാണ്. നിങ്ങളെ സംബന്ധിച്ച് കുഴപ്പമില്ല. ഡയബറ്റിക് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ആഗ്രഹം തോന്നാറില്ല. ഞാൻ കുടിക്കാറുണ്ട്, കിട്ടിയാലും കുടിക്കും, വെറുതെ കിട്ടിയാലും കുടിക്കും. അപ്പോ അങ്ങനെ ഞാൻ പന്മനായിരിക്കുമ്പോ അവിടെ പാചകം ചെയ്യുന്ന അമ്മമാരുണ്ട്. അവർ ഈ പാൽപ്പായസം ഉണ്ടാക്കുമ്പോൾ എനിക്ക് പ്രത്യേകം പാൽപ്പായസം ഉണ്ടാക്കും, പാലൊക്കെ ചേർത്ത് നല്ല. അതിൽ പഞ്ചസാര മാത്രം ഇടത്തില്ല. പഞ്ചസാര ഇടാതെ പാൽപ്പായസം നിങ്ങൾ കുടിച്ചു നോക്കിയിട്ടുണ്ടോ? പഞ്ചസാര ഏഴത്തെ പാൽപ്പായസം കുടിച്ച ഒരാൾക്ക് ഒരിക്കലും കുടിക്കാൻ പറ്റത്തില്ല. അത് കഞ്ഞിവെള്ളം, ഉപ്പിടാത്ത കഞ്ഞിവെള്ളം കുടിക്കാൻ എത്ര പ്രയാസമുണ്ടോ, അത്രയും പ്രയാസമാണ് അത് കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ ആഗ്രഹം വെച്ച് ഒഴിവാക്കേണ്ട കാര്യമില്ല. നമുക്ക് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേണ്ടെന്ന് വയ്ക്കുക. അവർ വിചാരിക്കുന്നത് ഉള്ളിൽ ആഗ്രഹം കാണുന്നതുകൊണ്ട് കുറച്ച് ഇത് കൊടുത്ത് ആളുടെ ആഗ്രഹമൊന്ന് ഉറപ്പിക്കാമെന്നാണ് ആൾക്കാർ, സാധാരണ ആൾക്കാരെ വിചാരിക്കുന്നത്. അപ്പം നമുക്ക് ആഗ്രഹമില്ലെങ്കിൽ അത് കഴിക്കാതിരിക്കാം. ഇനി ആഗ്രഹമുള്ളവരാണെങ്കിൽ അവർക്ക് കഴിക്കുന്നതിന് കുഴപ്പമില്ല, ആസ്വദിച്ച് കഴിക്കുക. നിഷിദ്ധമായൊരു കാര്യമൊന്നുമില്ല, ആവശ്യത്തിന് കഴിക്കുക. ചിലരങ്ങനെയല്ല, കുറച്ച് പാൽപ്പായസം കെട്ടി കുടിച്ച് വയറ് നിറഞ്ഞ് ആവശ്യത്തിന് കഴിച്ച് ആ ദഹിക്കുന്ന മുമ്പേ വീണ്ടും കഴിക്കണമെന്ന് തോന്നുക. ഉള്ളിൽ പോയി ദഹിച്ചില്ല, വീണ്ടും കഴിക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ വീണ്ടും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഛർദ്ദിക്കും. അങ്ങനെ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ഈ പാൽപ്പായസം കാണുമ്പോൾ തന്നെ പിന്നെ വെറുപ്പ് വരും. എന്തെങ്കിലും നമ്മൾ കഴിച്ചിട്ട് ഛർദ്ദിച്ചാൽ കുറച്ചു കാലം അതിനോട് നമുക്കൊരു അലർജി ഉണ്ടാകും. അപ്പം ഇങ്ങനെ ആവശ്യത്തിന് കഴിച്ച് മതിയായെന്ന് തോന്നിയതിന് ശേഷം വീണ്ടും കഴിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? അത്യാഗ്രഹം, ആസക്തി എന്ന് പറയുന്നതിനാണ്. അതാ ആസക്തി. അല്ല, നമുക്കിപ്പോൾ കഴിക്കത്തക്ക സാധനമാണ്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ടേസ്റ്റായിട്ട് കഴിക്കാം. അവിടെ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ അത് സാമാന്യമായ ആഗ്രഹം. വീണ്ടും നമ്മൾ പാൽപ്പായസം കഴിക്കുകയും ഛർദ്ദിക്കാനും വേണ്ടി കഴിച്ചു കഴിഞ്ഞാൽ അതെന്താവും? എന്തായി? അതിനെന്താ പറയുന്നത്? വീണ്ടും കഴിക്കുന്നതിന് ആസക്തി. ചോദിച്ച എന്തെന്ന് ചോദിച്ച ആള് മറന്നും പോയി ഇതിനിടയ്ക്ക് തന്നെ. അതിനാണ് ആസക്തി എന്ന് പറയുന്നത്. ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും മനസ്സിലായോ? നമുക്ക് അനുഭവിക്കാൻ അർഹമായ കാര്യങ്ങൾ കേടൊന്നും കൂടാതെ നമുക്ക് അനുഭവിക്കുന്നത് ആണ് മനുഷ്യന്റെ ആഗ്രഹമാണ്. അങ്ങനെ ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് വിശപ്പ് വന്നാൽ ഭക്ഷണം ആഗ്രഹിക്കും, ഭക്ഷണം കഴിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ചത്തുപോകും. ആരോഗ്യം മോശമാണെങ്കിൽ നമ്മൾ നല്ല ഭക്ഷണം ആഗ്രഹിക്കും, ആരോഗ്യം നിലനിർത്തുന്ന. അതൊക്കെ മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. പക്ഷേ അത് ഓവറായ ഓവറായി കഴിഞ്ഞാൽ അതിനാണ് ആസക്തി എന്ന് പറയും. ഏത് കാര്യം? ഇത് ഒരു ഉദാഹരണം എടുത്ത് പറഞ്ഞേ ഉള്ളൂ. ജീവിതത്തിൽ ഏത് കാര്യങ്ങളിലും അങ്ങനെയാണ്. നമുക്ക് അർഹതപ്പെട്ട ഒരു കാര്യം മിതമായി നമുക്ക് ഉപയോഗിക്കുന്നതിനുള്ള ആഗ്രഹം, ഓക്കെ, നമുക്ക് അർഹതപ്പെട്ടായിരിക്കണം അത്. പിന്നെ അതിനപ്പുറം വന്നു കഴിഞ്ഞാൽ അതെന്താവും? ആസക്തിയാവും. എല്ലാത്തിലും അങ്ങനെ തന്നെ. ശരി.